നെറ്റിക്കറ്റാറോ അക്കോം കുറത്തോട് കുറകോച്ച നിരക്കാരിയെ പാക്കമ്മേ ബൊപ്പർ ലങ്കലോന കൊപ്പറ സാപ്പക്കി മുമ്മടാറല്ലോന ഇമ്മത്തേകുലക്കി രാജമെടി രാവിലെ പാലമ്മാണ്ട പെടക്കാക്കി നടത്തിരുകേ പെദ്ദ చెక్కలు చూసి అదిరి ఆకరి తీసి సున్న వేశాను వచ్చేసింద్రో రమ్మంటంద్రో ఇమ్మంటంద్రో కొక్కొక్కొక్కరొక్కో కూత పెట్టె కొడి వస్తావ కిలాడి Kokorokko kongo jare lady istava pakodi Lady.